ദൃഢബോധം എന്ന് പറയുന്നത് സമാധിയിലെ ജ്ഞാനമായാലും ശരി, ജാഗ്രതയിലെ ജ്ഞാനമായാലും ശരി, രണ്ട് ജ്ഞാനമായാലും അത് ദൃഢബോധമാണ്. ദൃഢബോധം എന്നുള്ള രീതിയിൽ വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം എന്താണോ, ഒന്ന് ജാഗ്രത സംഭവിക്കുന്നു, മറ്റൊന്ന് സമാധിയാണ് എന്നുള്ള വ്യത്യാസം. ജാഗ്രതയിൽ ദൃഢബോധം സംഭവിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാൾക്ക് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റ് നാനാ അറിവുകളും ഉണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും അറിയാം, അറിയാതിരിക്കാം. അപ്പോൾ ദൃഢബോധനായ ഒരാളിന് മറ്റ് വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ദൃഢബോധനായിരിക്കുന്ന ഒരാളിന് മറ്റ് വിഷയങ്ങളിലെ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഉണ്ടാകും. ദൃഢബോധം എന്ന് പറയുന്നതാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വിഷയങ്ങളിൽ ദൃഢബോധം ഉണ്ടാകും. ഞാൻ പറയുന്ന ഇതിപ്പോൾ കണ്ണാടിയാണ്, ഇത് പുസ്തകമാണ്, ഇത് മൊബൈലാണ്, ഇത് മേശയാണ്, എനിക്കൊരു ഒരുപാട് വിഷയങ്ങളിൽ ജാഗ്രതയിൽ വ്യക്തമായ ബോധമുണ്ട്, പല വിഷയങ്ങളുമുണ്ട്. അതേസമയം ഒരുപാട് വിഷയങ്ങൾ എനിക്ക് അറിവില്ലായ്മയുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാടെന്ന് വെച്ചാൽ നൂറുകണക്കിന് വിഷയങ്ങൾ അറിവില്ലായ്മയുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് ദൃഢബോധം ഉണ്ടാകുമ്പം മറ്റനേകം വിഷയങ്ങളിൽ അറിവില്ലായ്മയുണ്ട്. അറിഞ്ഞാൽ തന്നെ സംശയത്തോടു കൂടി അറിയും, വിപരീതമായി അറിയും, ഇതെല്ലാം സംഭവിക്കും. അതെങ്ങനെയാണോ ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനമെന്ന് പറയും. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു സ്വരൂപം ഒരു രീതി മാത്രമല്ല, ഒരാൾ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിനും അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരാൾ അറിയുന്നു ഞാൻ നിത്യനാണ്, നശിക്കാത്തവനാണ്, ഇതും ബ്രഹ്മജ്ഞാനമാണ്. അതിന് ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ കേവലമായ ഈ ശരീരം മാത്രമല്ല, ശരീരവും മറ്റും നശിക്കുന്നുണ്ടെങ്കിലും നശിക്കാത്ത ഒരു തത്വമാണ് ഞാൻ. അവിടെ ബ്രഹ്മമെന്ന് പറഞ്ഞു, ആത്മാവെന്ന് പറഞ്ഞു. എനിക്ക് ബന്ധം, മോക്ഷം ഇങ്ങനെയുള്ളതൊന്നുമില്ല, വെറും കൽപ്പനയാണ്. ഇവിടെ ആത്മാവെന്നോ ബ്രഹ്മമെന്നോ പറഞ്ഞു, അങ്ങനെയില്ല. അങ്ങനെയും പറയാം ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനമാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കാവുന്നില്ല. ബ്രഹ്മജ്ഞാനത്തെ അനേക രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ വിവരണങ്ങളും ബ്രഹ്മജ്ഞാനം തന്നെ. ചിലർ പറയും ഞാനും ഈശ്വരനും ഒന്ന് തന്നെ, അതും ബ്രഹ്മജ്ഞാനം തന്നെ. എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഒരാളറിയണമെന്നില്ല. ഒരാൾ പറയുന്നത് സത്ത് ചിത്ത് ആനന്ദമാണ് ബ്രഹ്മം. അതാണ് താൻ, അതുതന്നെയാണ് ഈ പ്രപഞ്ചം. ഇങ്ങനെയൊക്കെ അറിഞ്ഞാലും ബ്രഹ്മജ്ഞാനം തന്നെ. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒലക്ക പോലെ വളയാതെയും ഒടിയാതെയും ഒന്നിരിക്കുന്ന ഒരു സാധനമല്ല. ഇങ്ങോട്ട് ജ്ഞാനം ഉണ്ടാകുമ്പോഴത്തേക്ക് തലയൊക്കെ പെരുത്ത് പിന്നെ അതിന് പ്രത്യേകം മരുന്നൊക്കെ കഴിച്ച് ശരിയാക്കി വീണ്ടും ബ്രഹ്മജ്ഞാനം. ഇങ്ങനെയൊക്കെ ധാരണകളുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നോർമലായ ഒരറിവ് അത്രയേ ഉള്ളൂ. അത് ആരെയും അബ്നോർമലൊന്നും ആക്കത്തില്ല. ആർക്കും ഉണ്ടാകുന്നുള്ള അറിവ്, ചിന്തിച്ച ആർക്കും മനസ്സിലാക്കാവുന്നുള്ള ഒരറിവാണ്. അത് പലതരത്തിൽ ആ അറിവുള്ളത് കൊണ്ടാണ് ആത്മോപദേശ ശതകം 100 പദ്യങ്ങളില്ലേ. ഇതിലെല്ലാത്തിലും ബ്രഹ്മജ്ഞാനം പലതരത്തിൽ പറയുകയാണ്. അതുകൊണ്ടാണ് 100 എഴുതിയത്. ഇല്ലെങ്കിൽ ഒരു വാക്ക് പോരെ, തത്വമസി എന്ന് മാത്രം പോരെ, അഹം ബ്രഹ്മാസ്മി എന്ന് പോരെ, ദർശനമാല. അതിനകത്ത് എത്രയുണ്ട്? 100. ഇങ്ങനെ 100 കണക്കിന് എന്തിനാണ്? 100 കണക്കിന് ഇത് പറയാം. നൂറ് തരത്തിൽ ഇതിനെ പറഞ്ഞ 100 തരത്തിലോ 1000 തരത്തിലോ പറഞ്ഞാലും അതെല്ലാം ബ്രഹ്മജ്ഞാനം തന്നെ. ഈ ബ്രഹ്മജ്ഞാനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴാണ് ആൾക്കാർ പേടിച്ചു പോകുന്നത്. എന്തോ ഒരു ഭയങ്കര ജ്ഞാനമാണ്, ഒരു ഇടിപെട്ട് ജ്ഞാനമാണ്, അല്ലേ? ഇടിപെട്ട് ജ്ഞാനമൊന്നും 100, 200 പദ്യങ്ങളിലൊക്കെ പറയുന്ന ഇത് തന്നെയാണ്. അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അറിയുന്നത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് ദൃഢബോധം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിന് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഈ വിശദീകരിച്ചിരിക്കുന്ന എങ്ങനെയായാലും അതിനൊരു പൊതു സ്വഭാവമുണ്ട്. എന്താണ് സാധാരണ രീതിയിൽ പ്രപഞ്ചത്തെ അറിയും പോലെ അല്ല. ബ്രഹ്മത്തെ അറിയുന്നത് അങ്ങനെയല്ല. സർവത്തിൻ്റെ സ്വരൂപമായി അറിയുന്നു, തൻ്റെ സ്വരൂപമായി അറിയുന്നു, അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നറിയുന്നു. ഇങ്ങനെ പലതരത്തിലും പറയാം. പ്രപഞ്ച സത്യമായി അറിയുന്നു, നാശമില്ലാത്തതായി അറിയുന്നു, ഇങ്ങനെയല്ല. അപ്പം ഈ ഇങ്ങനെ ഏത് തരത്തിൽ ഇതിനറിഞ്ഞാലും അറിവിൽ അജ്ഞാന സംശയവിപര്യങ്ങളില്ലാതിരുന്നാൽ അതിനെയാണ് ദൃഢബോധം എന്ന് പറയുന്നത്. ഇപ്പം ജാഗ്രത്തിൽ ഇരുന്നറിയുമ്പോഴുള്ള വിശേഷതയാണ് ഒരു വസ്തുവിനെ പലതരത്തിലറിയാം, അല്ലേ? ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മൊബൈൽ, ഇതിനെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയൊക്കെ ഉണ്ടാകും? ആ, അത് നമുക്ക് ഉള്ള അറിവ് അത്രയൊക്കെയാണ്. എന്താണോ ഇതിനെ ഓൺ ചെയ്യുക, അതിനെ ഉപയോഗിക്കുക, ഓഫ് ചെയ്ത് വയ്ക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, എത്രയോ എത്രയോ എത്രയോ സയൻസാണ് ഇതിനകത്തുള്ളത്. അത്രയും സയൻസുകൾ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടെ അറിയാൻ ഒരു മനുഷ്യന് സാധ്യമായ കാര്യമാണ്, സാധിക്കുന്ന കാര്യമാണ്. നമ്മളിതിൽ അറിയുന്ന എന്താണ്? ഇത് കയ്യിൽ വെച്ചിട്ടെടുത്ത് ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ നെറ്റ് ഓൺ ചെയ്യുക, അതിലെന്തെങ്കിലും നോക്കുക. പക്ഷേ ഇതിൽ ഒരുപാട് സയൻസ് ഉണ്ട്. അപ്പോൾ ഏതൊരു വിഷയം എടുത്താലും ശരി, ഇതുപോലെ അതിൽ അറിയാൻ ഒരുപാട് കാര്യങ്ങളാണ്. ഒരു വിഷയം അതുപോലെ തന്നെ ഈ ബ്രഹ്മത്തെക്കുറിച്ചും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിൽ സംശയം ഉണ്ടാകുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ച്. എന്നുവെച്ചാൽ ജാഗ്രതയിൽ അറിയുമ്പോഴുള്ള പ്രത്യേകത, പല പല ബുക്കുകൾ വായിക്കുന്നു, പല പല പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, പലതരത്തിൽ ചിന്തിക്കുന്നു, എല്ലാം ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞ് ആ ഇതൊക്കെ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലായി എന്ന് ധരിക്കുമ്പോൾ വേറൊരാളെന്ന് പറയുന്നു അങ്ങനെയല്ല ബ്രഹ്മം, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഓ അങ്ങനെയുണ്ടോ, വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു. ഈ മൊബൈലിൽ അറിയുമ്പോൾ തന്നെ ബ്രഹ്മത്തെയും, ബ്രഹ്മത്തിന് ഒരുപാട് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ബ്രഹ്മത്തിനുണ്ട്. എന്നുവെച്ചാൽ അതിനെയും പല പല പലതരത്തിൽ അറിയാം. പക്ഷേ ഭൗതികമായ വിജ്ഞാനങ്ങളെക്കാളും ഇത് ഇതിനെ കാണും. ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നില്ല, ബ്രഹ്മജ്ഞാനത്തിൽ പറയുന്ന എന്താണോ പ്രക്രിയകളെന്ന് പറഞ്ഞു, പ്രക്രിയ വിചാര രീതികൾ, പല പല വിചാരത്തിലൂടെ അതാണിപ്പം പത്ത് ദർശനങ്ങളിലൂടെ പറഞ്ഞു. ഒരേരത്തെ കാര്യത്തെ തന്നെ പത്ത് തരത്തിൽ വിശദീകരിക്കുന്നു. ഇത് പത്ത് പ്രക്രിയകളാണ്. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവെന്നും അറിയാനുള്ള രീതി എന്നും രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ഒരു ആശയത്തെ പത്ത് തരത്തിൽ വിശദീകരിക്കുന്നു. ഇനി നൂറാക്കിയാലോ, നൂറും ആക്കാം, പത്തായി ചുരുക്കിയിരിക്കുന്നു എന്നാണ്. ഇനി അഞ്ചാക്കിയാലോ, അഞ്ചാക്കിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നാനാ തരത്തിൽ അറിയാമെന്നുള്ള ഒരു വിഷയത്തെ പത്ത് തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണോ, ഇതെല്ലാം ഒരു തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള വിചാര രീതിയിലെ വ്യത്യാസം. ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒന്ന് തന്നെ, വ്യത്യാസമില്ല. പലതരത്തിലല്ല ഈ കാര്യങ്ങളെല്ലാം അവസാനം വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു തരത്തിൽ തന്നെ, പക്ഷെ പറയുമ്പോൾ പല വ്യത്യാസങ്ങൾ പല രീതിയിൽ പറയും. ഇപ്പം അധ്യാരോപം എന്ന് പറഞ്ഞു, പിന്നെ അപവാദം എന്ന് പറഞ്ഞു, അതൊരു രീതിയാണ്. പക്ഷെ പറയുന്നതിനെ കുറിച്ച്, ഒന്നിനെ കുറിച്ച്, ഒരു തത്വത്തെ കുറിച്ച് തന്നെ. എന്നുവെച്ചാൽ ഇവിടെ വിഷയം ഒന്നേ ഉള്ളൂ, പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പല രീതിയിലാണ്. ഇതിൻ്റെ വ്യത്യാസം ജാഗ്രതയിൽ നമ്മളറിയുന്ന അങ്ങനെയാണ്. നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കുന്നത് വേറെ വേറെ വിഷയമായിട്ടാണ്. കെമിസ്ട്രി വേറെ, ഫിസിക്സ് വേറെ, അങ്ങനെയാണ് പഠിക്കുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് തന്നെ. പക്ഷെ വേറെ വേറെ വിഷയങ്ങളായിട്ടാണ് പഠിക്കുന്നത്, ഇവിടെ വിഷയം ഒന്നേ ഉള്ളൂ, പക്ഷെ പഠിക്കുന്ന രീതി വേറെ വേറെ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചും ഒരുപാട് അറിവുണ്ടാകുമെന്ന് പറയുന്നത്. ഏത് അറിവുണ്ടായാലും അറിയുന്നത് ഒന്ന് തന്നെ, അറിയുന്നത് തത്വമാണ് എന്ന് പറയുന്നു. ഒരു തത്വത്തെ സംബന്ധിച്ചറിയുന്നു. അങ്ങനെ പല പ്രക്രിയയിലറിഞ്ഞാലും ഒരു തത്വത്തെ തന്നെ അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ അറിയുന്ന ആളാണ് ആ തത്വത്തെ സംബന്ധിച്ച്. അതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അജ്ഞാന സംശയ വിപര്യങ്ങളില്ലാതെ ആ തത്വത്തെ സംബന്ധിച്ച് പ്രത്യേകം മനസ്സിലാക്കണം. അറിയുകയാണെങ്കിൽ അതിന് ദൃഢബോധം എന്ന് പറയും. ആ തത്വത്തെ സംബന്ധിച്ചെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പുസ്തകം എന്നെ ഉപയോഗിക്കുന്നു, ഇതിനകത്ത് ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഞാൻ നല്ലവണ്ണം മനഃപ്പാഠം ചെയ്യുകയാണ്. ശരിക്കും ഒരക്ഷരം പോലും വിടാതെ ഞാൻ മനഃപ്പാഠം ചെയ്യും. മനസ്സിലാക്കി വയ്ക്കുന്നു, പഠിച്ച് നല്ല ഉപസ്ഥിതമാക്കി വയ്ക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഏത് പേജെടുത്ത് ചോദിച്ചാലും ഞാൻ പറയും ആ പേജിൽ ഇന്നതാണ്. അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനമാകത്തുള്ളൂ, അത് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അറിവ് ആകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പുസ്തകജ്ഞാനമല്ല എന്നത് പറയുന്നു. പുസ്തകത്തിലെ എല്ലാ പേജും എനിക്ക് നല്ല തെറ്റമുണ്ട്, പുസ്തകത്തെ വായിച്ചാൽ എനിക്ക് മനസ്സിലാകും, പുസ്തകത്തിൽ നിന്ന് ഏത് സംശയം ചോദിച്ചാലും പറയും, അതൊക്കെ ശരി. അക്കാര്യത്തിൽ ഞാൻ മിടുക്കനായിരുന്നു. പക്ഷേ അത് ഏത് പുസ്തകവും പഠിച്ചറിയുന്നത് പോലെയുള്ളൂ. ഇതിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, മറ്റൊരു പുസ്തകത്തിൽ വരണത്തെക്കുറിച്ച് പറയുന്നു, കണക്കിൻ്റെ പുസ്തകമാണെങ്കിൽ അത് പറയുന്നു. സ്കൂളിൽ നമ്മളങ്ങനെയുള്ള ഒരു പുസ്തകം നല്ലവണ്ണം പഠിച്ച് കുട്ടികളൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നു. ഫസ്റ്റ് റാങ്ക് ഒന്ന് വാങ്ങുന്നു വെച്ചാൽ ആ പുസ്തകം ശരിക്കും പഠിച്ചിരിക്കുന്നു. അപ്പോൾ പുസ്തകത്തിൽ നിന്ന് എവിടെ എന്ത് സംശയം ചോദിച്ചാലും പറയും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ പുസ്തകത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് സംശയമൊന്നും. അപ്പോൾ അതെല്ലാം പഠിക്കുകയും അതുപോലെ പരീക്ഷ എഴുതുകയും ചെയ്താൽ ഫസ്റ്റ് റാങ്ക് കിട്ടും. അതുപോലെ അല്ല ഇത്, ആറുമല്ല ഇതങ്ങനെയല്ല. ഇവിടെ ആ പുസ്തകത്തിലുള്ള അഭ്യാസമല്ല ഇവിടെ. ഇവിടെ എന്താണ് തത്വം, ഒരു തത്വമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മമെന്ന് പറയുന്ന ഒരു തത്വം, ആ തത്വത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ്. ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ചയാൾക്ക് അജ്ഞാന സംശയം വരികയൊന്നുമില്ല. പക്ഷേ അതുപോലെ തത്വത്തെ സംബന്ധിച്ച് ഉള്ള അറിവിൽ അജ്ഞാന സംശയ വിവരങ്ങളൊന്നും പാടില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇത് പുസ്തകജ്ഞാനമല്ല എന്ന് പറയുന്നത്. അപ്പോൾ അനേക പ്രക്രിയകളുണ്ടെങ്കിലും ഒരു തത്വത്തെ, വിഷയം എന്ന് പറയുന്നത് ഒരു തത്വമാണ്, ആ തത്വത്തെ തന്നെ പറയുന്നു. ആ തത്വത്തെ സംബന്ധിച്ച് അജ്ഞാന സംശയ വിവരങ്ങൾ ഒന്നും. മറ്റൊരുദാഹരണം പറഞ്ഞാൽ എന്താണ്, ഒരു അനേകം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി, അപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളുടെ വിശേഷതകൾ എന്ന് പറയുന്നത് നല്ല ആഭരണങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാൾക്ക് അതിൻ്റെ വിശേഷതകൾ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ നിർമ്മാണത്തിലുള്ള വിശേഷതകൾ, പലതരത്തിലുള്ള നിർമ്മാണത്തെക്കുറിച്ച് പരിചയമുള്ള ഒരാളാണ്. ആഭരണ നിർമ്മാണത്തെക്കുറിച്ച് പരിചയമുള്ള ഒരു നല്ല ഒരു പണിക്കാരന് മാത്രമേ ഓരോന്നിൻ്റെയും വിശേഷതകൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ വിശേഷപ്പെട്ട ആഭരണങ്ങളും ഉണ്ടാക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും അതൊക്കെ. അതേസമയം സ്വർണത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാണ്, അയാളുടെ മുമ്പിൽ ഏത് തരത്തിലുള്ള ആഭരണം കൊണ്ടുവച്ചാലും അയാൾക്ക് സ്വർണത്തെക്കുറിച്ച് അയാൾ മെടുക്കനാണെങ്കിൽ അയാൾ ഏത് കണ്ടിട്ടും എന്ന് പറയും, വരച്ചു നോക്കിയിട്ട് ഇതാണ് ശരിയായ സ്വർണമെന്ന് പറയും. പക്ഷെ അയാൾക്ക് ആഭരണങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് അറിയണം, അങ്ങനെ പ്രത്യേകതയുണ്ട്. നമുക്ക് സ്വർണത്തിൻ്റെ മാറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പഠിക്കാം, സ്വർണത്തിൻ്റെ മാറ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് സ്വർണ്ണ ആഭരണം നിർമ്മിക്കുന്നതിന് നമ്മളൊരു വിദഗ്ധനാണെന്നില്ല, രണ്ട് രണ്ടാണ്, അത് മാത്രം മനസ്സിലാക്കാം. അതുപോലെയാണ് ഈ പുസ്തകത്തിലുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുക, അതിന് നമ്മളൊരു നല്ല എക്സ്പെർട്ടായിരിക്കുക. അത് ഈ ആഭരണങ്ങളെക്കുറിച്ചൊക്കെ ഒരാൾ നല്ല എക്സ്പെർട്ടാകും പോലെയാണ്. പക്ഷേ സ്വർണത്തിൻ്റെ ക്വാളിറ്റി അറിയുക എന്ന് പറയുന്നത് വേറെയാണ്, അതുപോലെയാണ് ഈ തത്വത്തെ അറിയുക എന്ന് പറയുന്നത്. രണ്ടും പോലെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ ക്വാളിറ്റി അറിയാമെന്നുള്ളവന് മറ്റ് ആഭരണത്തിൻ്റെ മറ്റ് നിർമ്മാണ രീതികളൊന്നും അറിയണമെന്നില്ല. അതുപോലെ തന്നെ പ്രാപഞ്ചികമായ അറിവുകൾ, അത് ഞാൻ പറഞ്ഞ് തുടങ്ങിയത്, പ്രാപഞ്ചികമായ അറിവുകളിൽ ഒരാൾക്ക് പലതരത്തിലുള്ള അജ്ഞാന സംശയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ തത്വം, ആ തത്വത്തിൽ അജ്ഞാന സംശയങ്ങൾ ഇല്ലാതിരിക്കും. അതാണ് ഇവിടെ പറയുന്ന ജാഗ്രതത്തിലെ ദൃഢബോധം. അപ്പോൾ ഏതെല്ലാം തരത്തിൽ പ്രക്രിയകൾ അനുസരിച്ച് ഒരാൾ ചിന്തിച്ചാലും ശരി, അയാൾ എത്തിച്ചേരുന്ന അയാളുടെ നിർണയം ഒന്ന് തന്നെ, എന്താണ്? ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള നിർണയം, സത്യത്തെ സംബന്ധിച്ചുള്ള നിർണയം. അത് തന്നെ 10 പ്രക്രിയകളായാലും ശരി, 100 പ്രക്രിയ ആയാലും ശരി, ഒരാൾ എല്ലാ പ്രക്രിയകളും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. ബ്രഹ്മത്തെ അറിയുന്ന ഒരാൾ ആത്മോപദേശതവും ദർശനമാണിയും എല്ലാം മനഃപ്പാഠം ചെയ്തിരിക്കണമെന്നൊന്നുമില്ല. അതറിയാത്തവനും എന്തുണ്ടാവും? ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. ഇതൊക്കെ എഴുതുന്നതിന് മുമ്പ് ബ്രഹ്മജ്ഞാനികളില്ലായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ വിശേഷത. അപ്പോൾ ആ തത്വത്തിൽ ഉറപ്പ് വരിക എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളിൽ അയാൾക്ക് അതുപോലെയുള്ള ഒരു ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമാണ്. ഇതാണ് ജാഗ്രതത്തിലെ ദൃഢബോധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൃഢബോധമുള്ളവൻ അതിൻ്റെ പ്രയോജനമായിട്ട് എന്താ പറയുന്നത്? അങ്ങനെ ഒരു ദൃഢബോധത്തിൻ്റെ പ്രയോജനം എന്താ പറയുന്നത്? എന്താണ് ദൃഢബോധത്തിൻ്റെ പ്രയോജനം? അതുകൊണ്ട് എന്താ പറയുന്നത്? ദൃഢബോധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അജ്ഞാന സംശയങ്ങൾ ഇല്ലാത്ത ബോധം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രയോജനം. പിന്നെ അത് തന്നെ, അതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ ഒരു പ്രയോജനമില്ല? അജ്ഞാന സംശയ വിരയങ്ങൾ മാറിയ ഒരു ബോധം, അതാണ് ഇതിൻ്റെ ബോധം. അപ്പോൾ അതിനെന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? സംസാരിക്കില്ലേ? ജനന മരണം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്. അത് പിന്നെ ഇനി എന്തിനാ ഇല്ലാതാകുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അങ്ങേയറ്റം പറയാമെന്നുള്ള പ്രയോജനം എന്താണ്? മുക്തി എന്നുള്ളതാണ്. ഈ ഇപ്പം ജനന മരണങ്ങളില്ലാതിരിക്കുക, ഇപ്പം സ്വാമി പറഞ്ഞു സംസാരമില്ലാതെ എന്ന് പറഞ്ഞാൽ മുക്തി, അതാണ് പ്രയോജനം. പക്ഷെ ഇവിടെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് എന്താണ് മുക്തി എന്ന് പറയുന്നത്? എന്താണ് മുക്തി എന്ന് പറയുന്നത്? മുക്തി എന്ന് പറയുന്നത് ഈ തത്വം തന്നെ, അതൊന്നിൻ്റെ പ്രയോജനമല്ല. മനസ്സിലായി? പ്രയോജനം, ഫലം, കാര്യം അങ്ങനെയൊന്നും അതിനെ പറയാൻ പറ്റില്ല. മുക്തി എന്ന് പറയുന്നത് തത്വം തന്നെ. അപ്പോൾ ഒന്നിൻ്റെയും തത്വം എന്ന് പറയുന്ന ഒന്നിൻ്റെയും ഫലമല്ല കാര്യമല്ലെങ്കിൽ ഈ അറിവിൻ്റെ ഫലമാണോന്ന് പറയാൻ പറ്റുമോ? കാരണം അത് ആണ് തത്വം, അതിനാണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചിന്തിക്കുന്ന വിഷയം. എന്തേ പറയുന്നത്? സംസാര നിവൃത്തി. അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നത് എന്താ? അങ്ങനെ എന്താണ് സംസാരം? ജനന മരണങ്ങൾ, അതാണ് സംസാരം. എനിക്കും മരിക്കുന്നു. അപ്പം ജനന മരണങ്ങൾ ഇല്ലാതാവും വേണമെങ്കിൽ പറയാം, അതാണ് പ്രയോജനവും. ഈ ജനന മരണങ്ങൾ ഇല്ലാത്തതാണല്ലോ, ഇല്ലാത്തത് പിന്നെ ഇല്ലാതാവും. ആവും ഇല്ലാത്തതിന് പിന്നെ ഇല്ലാതാകേണ്ട ആവശ്യമില്ല. അപ്പം ജനന മരണങ്ങളൊക്കെ ഇല്ലാതാകുക, അതാണ് ഒരു പ്രയോജനം എന്ന് പറയാൻ പറ്റുന്നത്. ജനന മരണങ്ങൾ ഇല്ലാത്തതെന്ന് തത്വം എന്ന് പറയുന്നതാണ്. തത്വം എന്ന് പറയുമ്പം തത്വത്തിൽ, അല്ലെങ്കിൽ ആ തത്വത്തിന്, അല്ലെങ്കിൽ പറയുന്ന ബ്രഹ്മം, ആത്മാവ്, ഇതിന് ജനന മരണങ്ങളൊന്നുമില്ല. അപ്പോൾ തനിക്ക് ജനന മരണങ്ങളില്ലെന്നാണ് അറിയുന്നത്. പിന്നെ അത് പ്രയോജനമാകും? അത് പ്രയോജനമാകുന്നില്ല. അങ്ങനെ ചിന്തിച്ചാലെന്താ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണോ നമുക്ക് ഇങ്ങനെ ഒരു അറിവില്ലാതിരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ അറിഞ്ഞാൽ എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നത്. അറിവില്ലാത്തപ്പോഴാണ്, അറിയുമ്പോഴോ പിന്നെ അവിടെ പ്രയോജന ചിന്ത വരുന്നില്ല. അറിയുന്ന എന്താണോ ഇതൊന്നും ഇല്ലാത്തതാണോ. ശരി, അപ്പം മുക്തി എന്ന് പറഞ്ഞാൽ, മുക്തി എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപമാണ്. മുക്തി എന്ന് പറയുന്നതാണ് സത്യം, താൻ മുക്തനാണെന്നാണ് അറിയുന്നത്. അപ്പം താൻ എന്നു വല്ല മുക്തൻ? മുക്തൻ, മുക്തി എന്ന് പറയുന്ന ഇവിടെ എന്താണ്? നിത്യമുക്തൻ എന്നറിയുന്നു. ഞാൻ അറിയുന്നതിന് ശേഷം മുക്തൻ എന്നല്ല, പിന്നെയോ നിത്യ മുക്തനാണോ? അപ്പൊ നിത്യം, ശുദ്ധം, മുക്തം എന്നൊക്കെ പറഞ്ഞ എന്താണ്? നിത്യമുക്തനാണ്. അവനെ അറിഞ്ഞതിന് ശേഷമാണ് മുക്തനായത്. താൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താണ്? മുക്തനാണ്. അവനെ അറിഞ്ഞതിന് ശേഷം മുക്തനായി എന്ന് പറഞ്ഞു, അത് ശരിയായ അറിവാണ്. അങ്ങനെ അറിയുന്നു, അറിയുന്നത് വരെ ബദ്ധനായിരുന്നു, അറിഞ്ഞതിന് ശേഷം മുക്തൻ. ആ ശരി, എനിക്കിപ്പോൾ എനിക്കിതൊക്കെ അറിയണം, മുക്തനാകണം എന്നൊരാൾ ചിന്തിക്കുന്നതോ, അത് അയാളുടെ അറിവില്ലായ്മ ഉണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെ അറിഞ്ഞാൽ, ഇങ്ങനെ അറിയുമ്പോൾ എന്താണ് ഫലം എന്നാണ്. അറിഞ്ഞാൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ലെന്നാണ്, പ്രത്യേകിച്ച് വിശേഷത ഒന്നുമില്ല. അറിയുന്നത് എന്താണ്? താൻ നിത്യ മുക്തനാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടിയോ? മുക്തി നേടിയോ? അപ്പോൾ മുക്തി നേടണമെന്നൊക്കെ ഇപ്പം ആഗ്രഹം കാണും ചിലപ്പോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്? താൻ മുക്തനാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. താൻ മുക്തനാണെന്ന് അറിഞ്ഞാൽ പിന്നെ മുക്തിക്ക് എവിടെ ആഗ്രഹം ഉണ്ടാകും? ഓ, ഇത്രയും കാലം ഞാൻ മുക്തനല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അതാണ് ശരിയായ അറിവെന്ന് പറയും. നിത്യമുക്തനെന്നുള്ളതാണ് ശരിയായ അറിവ്. ശരി എന്നാ അറിഞ്ഞില്ല, അറിഞ്ഞില്ലെങ്കിലോ? ഞാനത് അറിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ മുക്തനാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുക്തനാണ്. അപ്പം മുക്തനാണെങ്കിൽ ഇപ്പം സൂര്യൻ ആകാശത്തിരിക്കുന്നു, നിങ്ങളങ്ങോട്ട് നോക്കിയാലും നോക്കിയില്ലെങ്കിലും അതെന്താണ്? അത് വെളിച്ചം തന്നെ. ഒരാളങ്ങോട്ട് നോക്കുന്നില്ല എന്ന് വിചാരിച്ച് സൂര്യനില്ലാതാവുന്നത് സൂര്യൻ തന്നെയാണ്. അതുപോലെ ഇത് നിത്യമുക്തനാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താണ്? മുക്തനാണ് എന്നറിയുന്നതാണ്. എന്ത് ഇങ്ങനെ പറയുന്നത് ഒരു അറിവാണ്, അതാണ് ശരിയായ അറിവ്. മനസ്സിലായോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുക്തി എന്ന് പറയുന്ന സ്വരൂപമാണ്, മുക്തനാണ്. എന്ന് പറയുന്നതാണ് ശരിയായ ഒരു അറിവാണ് ആ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തത്വമസി, നീ ആ തത്വമാണ് എന്നല്ലേ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ തത്വമാണ്, എനിക്ക് ഞാൻ മുക്തനാണ്. അല്ലാതെ മുക്തിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് ജന്മങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാന ഒരു ജന്മത്തിൽ മുക്തനായി എന്നൊക്കെ ധരിക്കുന്നത് എന്താണ്? അറിവില്ലായ്മ. അതെല്ലാം അറിവില്ലായ്മയാണ്. ഇങ്ങനെ അറിയുന്നത് വരെ, ഈ പറയുന്ന ദൃഢബോധം ഉണ്ടാകുന്നത് വരെ ഒരാൾക്ക് പറഞ്ഞു നടക്കാൻ കൊള്ളാമെന്നുള്ള കാര്യമാണ്. അതല്ല, നിങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും ആരാണോ? മുക്തനാണോ? ആണോ? ബ്രഹ്മചാരി ആയാലും സന്യാസി ആയാലും ഗൃഹസ്ഥനായാലും എന്താണ്? മുക്തനാണ്. അതാണ് ഇവിടെ തത്വം എന്ന് പറയുന്നത്. ചോദിക്കും, ഇപ്പം ഞാനീ ചെയ്യുന്നതൊക്കെ, ഞാൻ ഒരുപാട് തപസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ആ അപ്പോൾ ഇതിനൊക്കെ എന്താ, ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ജപിക്കുന്നു, ധ്യാനിക്കുന്നു, ഒരുപാട് അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നു? എന്താ ഇതൊക്കെ ചെയ്യാൻ കാരണം? അറിവില്ലാത്തതുകൊണ്ട്. അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അറിഞ്ഞാൽ, അറിവുള്ളവന് ഇതൊന്നും ആവശ്യമില്ല. അല്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നതിന് സഹായിക്കത്തില്ല. നിർബന്ധമൊന്നുമില്ല. അത് അറിവുണ്ടാകുന്നതിന് സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. സഹായിച്ചെന്ന് വരാം, സഹായിച്ചില്ലെന്നും വരാം. അറിവുണ്ടാകുക എന്നുള്ളതാണ് മുഖ്യമായ കാര്യം. യോഗശാസ്ത്രത്തിൽ പറയുന്നില്ലേ, കഠിനമായ തപസ്സുകൾ ചെയ്ത് ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ, പീഡകൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പ്രയോജനം? യാതൊന്നും അറിവ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം അറിവുണ്ടാകുന്നതിന് മുഖ്യമായിട്ടുള്ള എന്താണ്? വിചാരം. അപ്പോൾ വിചാരം ചെയ്യുന്നതിന് ശരീരവും മനസ്സുമൊക്കെ നന്നായിരിക്കണം. അപ്പോൾ ശരീരവും മനസ്സുമൊക്കെ നന്നായിരിക്കുന്നതിന് തപസ് സഹായിച്ചാൽ കൊള്ളാം. പക്ഷെ മുഖ്യമായി വരുന്നത് എന്താണ്? അറിയുക എന്നുള്ളതാണ് തത്വത്തിൽ. അങ്ങനെ ഇതാണ് പറയുന്നത്, ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം. അങ്ങനെ ഉണ്ടാകുന്ന ബോധം ജാഗ്രതയിൽ ഒരാൾക്ക് ദൃഢമായി ഉണ്ടായാൽ പിന്നെ അയാൾ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കൂ. കാരണം അയാൾ അറിയുന്നു എന്താണ്? താൻ മുക്തനാണ്. അപ്പോൾ സമാധി എന്തിനു വേണ്ടിയിട്ട്? അറിവിന് വേണ്ടിയല്ലേ സമാധി. ഇപ്പം അറിഞ്ഞു കഴിഞ്ഞു താൻ മുക്തനാണ്, പിന്നെ ഇനി സമാധിയുടെ ആവശ്യമുണ്ടോ? പിന്നെ സമാധിയുടെ ആവശ്യമുണ്ട്. അറിഞ്ഞു കഴിഞ്ഞു താൻ മുക്തനാണെന്ന്. അല്ലാതെ സംശയമുണ്ടെങ്കിൽ വീണ്ടും ചിന്തിച്ച് സംശയത്തെ മാറ്റണം. എന്താണോ സംശയമുള്ളത് ആ സംശയം മാറ്റണം. സംശയം മാറ്റിയാൽ മതി. എന്തെങ്കിലും വിപരീത ബുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റണം. പിന്നെ തത്വത്തെ നേരെ അറിയുന്നില്ലെങ്കിൽ അറിയണം, അതുമതി. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഉണ്ടാവും. അതുകൊണ്ടാണ് ചിന്തിച്ചുണ്ടാകുന്ന അറിവാണ് എന്ന് പറയുന്നത് എപ്പോഴും. അത് ജാഗ്രത അവസ്ഥയിലും ആകാം, സമാധിയും ആകാം. ജാഗ്രതത്തിനെ വിസ്മരിക്കുന്ന സമാധിയും ആകാം, രണ്ടും ആകാം. രണ്ടായാലും ഫലം ഒന്ന് തന്നെ. അതിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ, ഇങ്ങനെ കേട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. ആണോ? ചിലപ്പോൾ സ്വപ്നത്തിനും പോകും. എന്താ ഇടയ്ക്ക് ചില സ്വപ്നമൊക്കെ ഉണ്ടായില്ലേ സുരേഷ്? ആ അത് തന്നെ. ചിലപ്പോൾ സ്വപ്നത്തിലേക്കും പോകും ചെറുതായിട്ട്. അപ്പൊ ഇതുപോലെയുള്ള സമാധി എന്ന് പറയുന്നു. അത് മറ്റൊരു വിഷയമാണ്. നമ്മള് അതൊക്കെ നമ്മളിപ്പോ പറയുന്നത് എന്താണ്, ദൃഢബോധം എന്തെന്നുള്ള കാര്യം. അപ്പൊ അതിനെ മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. അവതാരം, ഇതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള കാഴ്ചപ്പാട്. അവതാര പുരുഷന്മാർ, അധികാര പുരുഷന്മാർ, യോഗികൾ, ദിവ്യ പുരുഷന്മാർ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നാൽ ശരിയോ? ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എന്താണ്, എന്താണ് ദൃഢബോധം എന്ന് പറയുന്നത്. മറ്റെന്തെല്ലാം ഉണ്ട് ഈ ലോകത്തിൽ, ആധ്യാത്മികമായി തന്നെ ചർച്ച ചെയ്യാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ എല്ലാം പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, എന്താണ് ദൃഢബോധം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തീർക്കാം, വേറെ എന്തെങ്കിലും വിഷയം മാറിപ്പോകും. മനസ്സിലായോ? അങ്ങനെ പോയാൽ ശരിയാവുന്നുണ്ട്.